തധായിത്തമധികം ശാരീരാദീശ്വരം ആത്മാനം ദർശയന്തി ശ്രുത. ഇവിടെ ആത്മാവ് കേവലം ശരീരവ്യതിരിക്തമായ ഒന്നല്ല, മനസ്സത് പരമാത്മാവ് തന്നെ ഇക്കാര്യത്തിന് പ്രമാണം ആണ് അടുത്ത് പറയുന്നത്. മുമ്പ് പലപ്പോഴും വന്നിട്ടുള്ളത് തന്നെ സർവജ്ഞ സർവവിത്ത്, ഏതൊരുവനാണോ സർവജ്ഞ സർവവ്യക്തം, അത് കേവല ശരീരവ്യതിരിക്തനായ ആത്മാവല്ല, ആത്മാവിന് സർവജ്ഞനാകാൻ കഴിയില്ല. ഭീഷാസ്മാൻ വാദഹ പൗതേ, അവനെ ഭയം തൊട്ടാണ് വായു വീശുന്നത്. ഇതും കേവല ആത്മാവിന് സാധ്യമല്ല, പരമാത്മാവാണ് മഹത് ഭയം വജ്രം ഉദ്യതം, മറ്റ് സർവത്തെയും ഭയപ്പെടുത്തുന്ന ഉയർത്തിപ്പിടിച്ച ഒരായുധത്തോടുകൂടി ഇവനെ പോലെ. അതും ജഗത്തിൻ്റെ വ്യവസ്ഥ എല്ലാം നിയന്ത്രിക്കുന്ന ഈശ്വരനെയാണ് പറയുന്നത്. ഏതസ്യോ അക്ഷരസ്യ പ്രശാസനെ ഗർഗി, അക്ഷരത്തിൻ്റെ ഭരണത്തിലാണ് സർവവും, അത് ഈശ്വരനെ കാണിക്കുകയാണ്. തദേക്ഷത ബഹുസ്യം പ്രജായി, തേജോ അസൃജത, സൃഷ്ടിച്ചു സങ്കല്പിച്ചു സൃഷ്ടിയെ സംബന്ധിച്ച്. ഇതും കേവല ജീവന് സാധ്യമല്ല, ഈശ്വരനാണ് നിത്യവുമാദ്യ. അപ്പൊ ഇതെല്ലാം പറയുന്ന എന്താണ്? ഈ ശരീരത്തിൽ നിന്നും വ്യതിരിക്തനായ കേവലം ഒരു ജീവനല്ല, മറിച്ച് ഈശ്വരനാണ് തത്വം. ശരീരം എന്ന് പറയുന്നത് കേവല ജീവാത്മാവല്ല, അത് പരമാത്മാവ് തന്നെ എന്ന് പറയുകയാണ്. യത്തു പ്രിയാദി സംസൂചിതസ്യ സംസാരണ ഏവ ആത്മനോ വേദ്യതയാനുകർഷണം, ആത്മനസ്തുതമായ സർവം പ്രിയം ഭൂതി ആത്മാവാരെ ദഷ്ടം യ പ്രാണേന പ്രാണിതി സത്ത ആത്മാ സർവാന്തര യേശോക്ഷിണി പുരുഷോ ദൃശ്യതേ ഇതിവക്രമ്യതം ത്വേവ തേ ഭൂയോ അനുവ്യാഖ്യാസ്യാമി ഇതി ചേവമാദി തദവ്യസ്യ മഹതോ ഭൂതസ്യ നിശ്വസ്യത വേദ ോഹം ജരാ മൃത്യു അത്യേതി പരം ജ്യോതിർവസമ്പദ്യസ്യൂപനഭിനിഷ്പദ്യതേസമപുരുഷത്യമേവധികോപദേക്ഷായം അത്യന്ത അഭേദഭിപ്രായമിതി അവരോധ. ശ്രുതി ചില ഭാഗത്ത് ആത്മാവിനെ കുറിച്ച് പറയുന്നേക്കുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് വേറിട്ട ജീവാത്മാവാണ്, ജനന മരണങ്ങളുള്ള കർത്താവും ഭോക്താവുമായ ജീവനാണ് മരണശേഷം ശരീരം വിട്ട് പരലോകത്ത് പോകുന്നു, അല്ലെങ്കിൽ മറ്റ് ശരീരങ്ങളെ സ്വീകരിക്കുന്ന ജീവാത്മാവാണെന്ന് തോന്നാം. പക്ഷെ അത് ശരിയല്ല. തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം, ആ പറയുന്ന ആ ജീവാത്മാവ് പരമാത്മാവ് തന്നെ, ഉത്തമ പുരുഷൻ ആയിരിക്കുന്ന പരമാത്മാവ് തന്നെ എന്നുള്ളതിവിടെയെല്ലാം ഒരുമിച്ച് പറയുകയാണ്. ഇത് പ്രിയാദി സംസൂചിതസ്യ സംസാരണയേവ ആത്മനോ വേദ്യതയാണ് വർഷം. ചില സ്ഥലത്ത് അങ്ങനെ തോന്നും, പ്രിയ അപ്രിയങ്ങളെല്ലാം ഉള്ള ജീവാത്മാവാണ് അവിടെ പ്രതിപാദനം ചെയ്യപ്പെടുന്നത്. ജീവാത്മാവിനെ കുറിച്ചാണ് വേദ്യതയാ അറിയേണ്ടതായി അവിടെ അനുകർഷണം ചെയ്തിരിക്കുന്നു, പരാമർശിച്ചിരിക്കുന്നത്. അത് സംസാരിയായ ജീവനാണെന്ന് തോന്നാം. അതെവിടേക്കാണ്? ആത്മനസ്തുക്കമായ സർവം പ്രിയം ഭൂതി, ഇവിടെ പറയുന്ന സർവവും സുഖത്തിന് വേണ്ടിയിട്ടാണ് സർവവും പ്രിയമായിരിക്കുന്നത്. ആത്മാവാരെ ദൃഷ്ടവ്യോടും പറയുന്നു തന്നെ അറിയണം എന്ന് പറയുന്നു. പരമാത്മാവാണെന്ന് പറയുന്നില്ലല്ലോ, ജീവാത്മാവാണെന്നാണ് പറയുന്നത്. പ്രാണിതി എന്നാണോ ഈ ശരീരത്തിനുള്ളിൽ പ്രാണനം ചെയ്യുന്നത്, ശ്വാസോച്ഛ്വാസങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ജീവരൂപത്തിലിരിക്കുന്നത് ആത്മാ സർവാന്തര. ഈ ആത്മാവ് തന്നെയാണ് എല്ലാ ശരീരങ്ങളുടെയും ഉള്ളിലിരിക്കുന്നത്. സ ഏഷ അക്ഷിണി പുരുഷോ ദൃശ്യത്തെ, ഈ ചാക്ഷുഷ പുരുഷൻ എന്നെല്ലാം പറയുമ്പോൾ എല്ലാ ശരീരങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെയാണ് പരാമർശിക്കുന്നതെന്ന് തോന്നാം. അങ്ങനെ തുടങ്ങുന്നതുകൊണ്ട് ഇത്യുപക്രമ്യ. പക്ഷെ തുടർന്ന് എന്ത് പറയുന്നു? ഇത്യുപക്രമ്യ ഏതന്തു ഏവത്തെ ഭൂയാന വ്യാഖ്യാസമേ. ഇനി ഈ ആത്മാവിനെ കുറിച്ച് നിനക്ക് കൂടുതൽ തുടർന്ന് വിശദീകരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഭാഗം കൂടി നോക്കണം. ഇപ്പം ചില ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് ജീവനെ, കേവല ജീവനെ കുറിച്ചാണ് പരാമർശിക്കുന്നതെന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ജൈവിനെ അങ്ങനെയാ ധരിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം പല ഭാഗങ്ങളിലും കേവലമായ ശരീര വ്യതിരിക്തനായ ജീവനെ കുറിച്ച് പറയുന്നു. അല്ല, ജീവൻ പരമാത്മാവാണെന്ന് ഒരിടത്തും പറയുന്നില്ല, പരമാത്മാവിനെ കുറിച്ചേ പറയുന്നില്ല. ഇതൊക്കെയാണ് ജൈമിനീയന്മാരുടെ അഭിപ്രായം. അതല്ല, എന്തുകൊണ്ട് തുടർന്ന് വിശദീകരിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഇത് തദവി തുടർന്ന് പറയുന്ന എന്താണ്? സിംഹോതോ ഭൂതസ്യ നിശ്വസിതം ഏതത് യത് ഋഗ്വേദ. ഈ മഹത്തായ ഭൂതത്തിൻ്റെ നിശ്വാസമാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. ജീവൻ എങ്ങനെയാണ് ഋഗ്വേദത്തെ നിശ്വസിക്കാൻ കഴിയും? ഈശ്വരന്റെ നിശ്വാസം പോലെ അവർ ഭവിക്കുന്നതാണ് വേദങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ജീവനല്ല പരമാത്മാവിനെയാണ് പറയുന്നത്. അതാണ് അനുവ്യാഖ്യാസ്യാമി എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. അതാണ് പല ശ്രുതിയിൽ പല ഭാഗങ്ങളിലും ആ ജീവാത്മാവിനെ പരമാത്മാവായിട്ട് പറയുന്നുണ്ട്. യോ അശ്നായ പിപാസേ ശോകം മോഹം ജരാമൃത്യം അത്യേരി പറയും. ആത്മാ എന്ന് പറയുമ്പോൾ വിശപ്പും ദാഹവും സുഖവും ദുഃഖവും എല്ലാം ഉള്ള ഒരാളെയാണ്. എന്നാൽ വിശപ്പും ദാഹവും ഇല്ലാത്തവൻ, ശോകമോഹങ്ങളായ മരണത്തെ എല്ലാം അതിക്രമിച്ചിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അത് ജീവൻ സാധ്യമല്ല, പരമാത്മാവാണ്. പരഞ്ജ്യോതിരുപസമ്പദ്യ സ്വീനരൂപേണ നിഷ്പദ്യതേ സൗത്തമ പുരുഷ എന്ന് പറയുന്നു. ആ പരവുമായ ജ്യോതിസിനെ അവൻ പ്രാപിക്കുന്നു ഈ ജീവൻ. എന്നിട്ട് സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, അവൻ ഉത്തമ പുരുഷനാണ്. എന്നുവെച്ചാൽ ഈ ജീവനല്ല പരമാത്മാവാണ്. ഇത്യവുമാതിർവാക്യശേഷി. അപ്പോൾ വാക്യശേഷങ്ങൾ പരിശോധിക്കുന്നു. വാക്യങ്ങൾ മാത്രം പരിശോധിച്ചപ്പോൾ തുടർന്ന് വരുന്ന വാക്യങ്ങളുടെ പരിശോധിക്കുന്നതാണ് വാക്യശേഷം. സത്യമേവ അധിക ഉപദേക്ഷായാം. അവിടെ നിവരിക്കുന്ന കൂടുതൽ ഉപദേശിക്കുന്നതിനുള്ള താല്പര്യം ഉള്ളതുകൊണ്ടാണ് അത്യന്ത അഭേദാഭിപ്രായം. ഇവിടെ അത്യന്ത അഭേദമായ അഭിപ്രായത്തിൽ പരമാത്മാവാണ് ജീവാത്മാവാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ജീവാത്മാവിനെ പരാമർശിച്ചിരിക്കുന്നത് അത് പരമാത്മാവാണെന്ന് പറയുന്നതിന് വിരുദ്ധമല്ല. കാരണം ആ ജീവാത്മാവിനെ പരാമർശിച്ചിട്ട് അതിനെ വിശദീകരിക്കുമ്പോൾ അവിടെ വ്യക്തമാകും അത് പരമാത്മാവ് തന്നെ. അത് ഏതൊരു ഭാഗം കൊണ്ട് അവസാനിക്കുന്നുവെന്നല്ല, അപ്പോൾ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുകയും ആ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരമാത്മാവ് എന്താണ് ജീവാത്മാവ് എന്താണെന്ന് ചർച്ച ചെയ്യുകയും ചെയ്താൽ ഒരു ഭാഗത്ത് ജീവനെക്കുറിച്ച് പറയുന്നു, അതുകൊണ്ട് ജീവൻ പരമാത്മാവല്ല എന്ന് പറയാൻ പാടില്ല. തുടർന്ന് വരുന്ന അനുവ്യാഖ്യാനങ്ങളിൽ അല്ലെങ്കിൽ വാക്യശേഷങ്ങളിലെല്ലാം ജീവാത്മാവിനെ പരമാത്മാവായി നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടും തമ്മിൽ വിരോധമില്ല. ജൈമിനി പറയുന്നിടത്താണ് വിരോധം. ജൈമിനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. പാരമേശ്വരമേവ ഹി ശാരീരസ്യ പാരമാർത്ഥിക സ്വരൂപം. അപ്പം എന്തായി രണ്ടായിട്ടിങ്ങനെ പറയുന്നു? ഒരിടത്ത് ജീവാത്മാവായി പറയുക, മറ്റൊന്ന് പരമാത്മാവായി പറയുക. ഒന്നായി പറഞ്ഞാൽ പോരെ. ആദ്യം പറയുന്നത് ഓരോരുത്തരും സ്വയം അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം. ഒരു ജീവന്, ഒരു സാധാരണ ജീവന് എന്താണ്, പരമാർത്ഥ ബോധമില്ല. കാരണം അവൻ അജ്ഞാനത്തിന് അധീനനാണ്. അവിവേകം കൊണ്ട് അവൻ ബോധിക്കുന്നത് ജീവഭാവത്തെയാണ്. പശുതി ആ ജീവഭാവത്തെ അവനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അത് ആരും ബോധിപ്പിക്കാതെ തന്നെ അവന് സ്വയം അറിയാം എങ്ങനെ താൻ സുഖിയാണ് ദുഃഖിയാണ്, ജനിക്കുന്നവനാണ് മരിക്കുന്നവനാണ്, ഇതാണ് ജീവഭാവം. ഇതാരും പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത് ശ്രുതി എന്താ പറയുന്നത്, ഈ അനുഭവം പരമാർത്ഥമല്ല. അപ്പോൾ ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിച്ചിട്ട് അതിലൂടെ അവനെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. അതാണ് ശ്രുതി ചെയ്യുന്നത്, പരമാർത്ഥികമായ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. അത് ഒരു ജീവന് സ്വതസിദ്ധമായിരിക്കുന്ന അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട്, അതാണ് പരമേശ്വരമായ രൂപം, പരമാർത്ഥിക. അപ്പോൾ ശ്രുതിയുടെ ഉപദേശം സർവത്ര ഈ രീതിയിലാണ്. അപ്പോൾ ശ്രുതിയിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്ന്, അത് കേവലം അനുവാദ രൂപത്തിലാണ് പറയുന്നതെങ്കിൽ അത് മനസ്സിലാവും. അപ്പോൾ സുഖിയാണ് ദുഃഖിയാണ് ജനിക്കുന്നവനാണ് മരിക്കുന്നവനാണെന്ന് പറയുന്നത് ജീവന്റെ അനുഭവത്തെ തന്നെ അനുവാദം ചെയ്യുകയാണ്. ഇവിടെ പുതുതായിട്ടൊന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന എന്തിനു വേണ്ടി, അങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവനായി നീ ആരെയാണോ അറിയുന്നത്, അതിന് ഒരു പാരമാർത്ഥികമായ രൂപമുണ്ട്, അതാണ് പരമാത്മ സ്വരൂപം എന്ന് പറയുകയാണ്. ഇതാണ് ശ്രുതിയുടെ സിദ്ധാന്തമാണ്. പരമേശ്വരമേവഹി ശരീരസ്യ പരമാർത്ഥികം സ്വരൂപം. പരമേശ്വരമാണ്, പരമാത്മത്വമാണ് എന്ത്, ശരീരസ്യ ഈ ജീവന്റെ പാരമാർത്ഥികമായ സ്വരൂപം. ജീവൻ പരമേശ്വരനാണ് എന്നുള്ള കാര്യം ഇവിടെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ ശ്രുതിയെ പൂർവാപരമായി വിചാരം ചെയ്യാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നോക്കിയിട്ട് ജീവനെയാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് അപൂർണമാണ്, ആ അറിവ് ദർശനം അപൂർണമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരം പറയുന്നത് ശ്രുതിയും ജീവന്റെ പരമേശ്വര ഭാവത്തെയാണ് പറയുന്നത്, പരമേശ്വര സ്വരൂപത്തെയാണ് പറയുന്നത്. പിന്നെ ഇതെന്താ ഇങ്ങനെ അനുഭവപ്പെടുന്നത്, അത് പറയുന്നു ഉപാധികൃതം ശരീരത്വം. അത് ഈ ജീവഭാവം ഉപാധികൃതമാണ്, ഇത് ഉപാധികൃതമാണ്. അതെങ്ങനെ മനസ്സിലാകും ഇത് ഉപാധികൃതമാണ്? ഇവിടെ ഉപാധിയൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ജനിക്കുന്നു മരിക്കുന്നു, ഞാൻ സുഖിക്കുന്നു ദുഃഖിക്കുന്നു, ഇത്രയേ അറിയുള്ളൂ. ഇത് ഉപാധികൃതമാണെന്ന് എങ്ങനെ മനസ്സിലാകും? അവർ ഇന്ന് തത്വമസി അസ്ഥി ദ്രഷ്ട ഇത്യാദി ശ്രുതിഭ്യോ. അത് ശ്രുതിയെ വിചാരം ചെയ്യുമ്പോൾ മനസ്സിലാകും. അവിടെ ശ്രുതി എന്ത് ചെയ്യുന്നു, പറയുന്നു ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജീവഭാവം പരമാത്മഭാവമാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ നിഷേധിക്കുകയാണ് ഈ ജീവഭാവത്തെ. അപ്പോൾ ജീവഭാവത്തെ നിഷേധിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം പരമാർത്ഥമാണെങ്കിൽ നിഷേധിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നിഷേധിക്കുന്നത് പരമാർത്ഥം അല്ലാത്ത ഔപാധികമായ രൂപത്തെയാണ്. പരമാർത്ഥത്തെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ഏതൊന്നാണോ നിഷേധിക്കുന്നത് അത് സത്യമല്ല. സത്യമല്ലാത്ത അനുഭവം എങ്ങനെയുണ്ടായി? ഉപാധിയെ കൊണ്ട് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് അജ്ഞാനവും അജ്ഞാന അല്ലെങ്കിൽ അവിദ്യ, അതിനോട് ബന്ധപ്പെട്ട് അതിനനുബന്ധിയായി വരുന്ന ഉപാധികളെ കൊണ്ട് ആണ് ഈ പരമാത്മാവിന് ജീവഭാവം അനുഭവിക്കേണ്ടി വരുന്നത്. പരമാത്മാവ് തന്നെ ഈ ശരീരത്തിൽ ജീവഭാവത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അവിദ്യയും അവിദ്യാ കാര്യങ്ങളും എല്ലാം ഉപാധിയാണ്. അവിദ്യാ കാര്യങ്ങളായ ശരീരം, മനസ്സ്, കരണങ്ങൾ എല്ലാം ഉപാധിയാണ്. ഈ ഉപാധികളെ ആശ്രയിച്ചിട്ട് ആണ് ഈ ജീവ അനുഭവം, അഹം അസ്മി എന്നുള്ള ഈ അനുഭവം എന്നുള്ളത് ശ്രുതി വെളിപ്പെടുത്തുന്നത്. എങ്ങനെ ഈ ഉപാധികളെ നിഷേധിച്ചുകൊണ്ട്, നിഷേധിക്കുന്നതുകൊണ്ട് അത് സത്യമല്ല എന്ന് മനസ്സിലാക്കാം. അന്യ അതു അസ്ഥി ദുഷ്ട എന്ന് പറയാം. ആ പരമാത്മാവ് തന്നെയാണ് ജീവഭാവത്തിലിരിക്കുന്നതുകൊണ്ട് പരമാത്മാവിൽ നിന്ന് അന്യമായുള്ള ഒരു ദുഷ്ടാവില്ല എന്നാണ്. അല്ലാതെ ജീവൻ ഇനി പരമാത്മഭാവത്തെ പ്രാപിക്കുന്നു, പരമാത്മാവ് വേറെയാണ്, ജീവനതിനെ കഷ്ടപ്പെട്ട് പ്രാപിക്കേണ്ടതാണ് അന്യനായിരിക്കുന്ന ജീവൻ. ഇതൊന്നും ഔപനിഷദമായ സിദ്ധാന്തമല്ല. ഉപനിഷദമായ സിദ്ധാന്തം എന്താണ്? ആ ഭേദം എല്ലാം വെറും കൽപ്പനയാണ്, കൽപ്പിതമാണ്. ഭേദബുദ്ധി എന്ന് പറയുന്നത് അനുഭവത്തിലുണ്ട്. അനുഭവത്തിലുള്ളതുകൊണ്ടൊന്നും സത്യമാകുന്നില്ല, കേവലം കൽപ്പന മാത്രമാണ്, അസത്യമാണ്. അതാണ് ഉപാധികൃതം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. ഉപാധികൃതം തു ശാരീരത്വം ജീവഭാവം തത്വമസി അസ്തി ദൃഷ്ടിത്യ ശ്രുതി അനുബോധിപ്പിക്കുന്നു. സർവം ചെയ്ത വിസ്തരേണ അസ്മാവി പുരസ്താ തത്ര തത്ര വർണ്ണിതം. ഇനി പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ വിശദീകരണങ്ങളും മുമ്പ് തന്നെ നൽകിയിട്ടുള്ളതാണ്. ഓരോ ഭാഗങ്ങൾ ഇതുവരെയുള്ള അധ്യായങ്ങളിലും അധികരണങ്ങളിലും സൂത്രങ്ങളിലെല്ലാം ഇത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാലിവിടെ ഇങ്ങനെ ഒരു പൂർവക്ഷം വന്നപ്പോൾ ശരീരവ്യതിരിക്തമായ ആത്മാവല്ലാതെ ഒരു പരമാത്മഭാവം ഇല്ല എന്ന് ജൈമിനി മഹർഷി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്. എന്നുവെച്ചാൽ ഈ അധികരണത്തിൻ്റെ മുഴുവൻ സാരവുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ വരാമെന്നുള്ള ഓരോരോ ചോദ്യങ്ങൾക്ക് സമാധാനം കൂടുതലായി പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്ത് പരാമർശം ജൈമിനിർ അചോദന ച അപവദതി ഹി. ഇവിടെ വീണ്ടും അടുത്ത പ്രധാനമായ വിഷയത്തിലേക്ക് വരേണ്ടു. പരിവ്രജനം എന്താണ്, സന്യാസം എന്നുള്ളതിലേക്ക് വരാം. ഇന്നത്തെ സന്യാസിമാർ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, വിശേഷിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ത്രയോധർമ്മസ്കന്ധാഹ ഇത്യാദിയോ യേ ശബ്ദാഹ ഊർദ്ധ്വരേതസാം ആശ്രമാണാം സദ്ഭാവായ ഉദാഹൃതാഹ നതെ തത് പ്രതിപാദനായ പ്രഭവന്തി. നമ്മളെ പൂർവക്ഷി എന്ന് പറയുന്നത് വീണ്ടും ജൈമിനി തന്നെ. ജൈമിനി ഭാഷ്യകാരൻ പറയുന്ന ഈ പരിവ്രജനത്തെ അംഗീകരിക്കുന്നില്ല. ജൈമിനിയല്ല, ആരും അംഗീകരിക്കുന്നില്ല. ആരും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഭാഷ്യകാരന്റെ അനുയായികളെന്ന് പറയുന്ന സന്യാസിമാർക്ക് കൂടി അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ പരിവ്രജനമാണ് പറയുന്നത്. അങ്ങനത്തെ പരിവ്രജനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി, പിന്നെ സ്വന്തമായിട്ടൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ജൈമിനി എങ്ങനെ അംഗീകരിക്കും? ജൈമിനി ഇതിനെ തീരെ അംഗീകരിക്കുന്നില്ല. പിന്നെ അല്ലാത്ത സന്യാസിമാർക്ക് അംഗീകരിക്കും. ഭക്ഷ്യകാരൻ്റെ പരമ്പരയിലെ അല്ലാത്ത സന്യാസങ്ങൾ പലതുണ്ട്, അവർക്കൊക്കെ അംഗീകരിക്കാം. പക്ഷെ ഭക്ഷ്യകാരൻ്റെ പരമ്പരയിലുള്ളവർക്ക് ഇത് സ്വീകരിക്കാൻ പറ്റില്ല, ജൈമിനിക്കും പറ്റുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പൂർവക്ഷം എന്താണ് സന്യാസത്തിന് തകരാറെന്നുള്ള പൂർവക്ഷം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ത്രയോധർമ്മസ്കന്ധ ഇതിനെ ആശ്രയിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വിശദീകരിച്ചാണ് ഇവിടെയും അത് വിശദീകരിക്കുന്നുണ്ട്. ഇത്യാദി യോ ശബ്ദ ഊർധ്വരേതസാം ആശ്രമാണ്. ഇവിടെ പറയുന്നത് അത് വിശദീകരിക്കും. എന്താണ് ഈ ഊർധ്വരേത ആശ്രമങ്ങൾ ഏതൊക്കെയാണ്? അത് തുടർന്ന് വരുന്ന സൂത്രങ്ങളുടെ ഭാഷ്യത്തിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സദ്ഭാവായ ഉദാഹൃതാഹ, ചുരുക്കത്തിൽ പരിവ്രജനം എന്ന് പറയുന്ന ഒരാശ്രമമുണ്ട്, സന്യാസം എന്ന് പറയുന്ന ഒരു ആശ്രമമുണ്ട്. അതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ത്രയോധർമ്മസ്കന്ധാഹ എന്ന് പറയുന്ന ഇതിനെ നേരത്തെ ഊർധ്വരേതസ്ച ശബ്ദേഹി എന്ന് പറയുന്നിടത്ത് ഇതിനെ കൊണ്ടുവന്നു, ത്രയോധർമ്മസ്കന്ധാഹ. എന്നിട്ട് അവിടെ ഭാഷ്യകാരം പറഞ്ഞു, ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചാലും ശരി, പ്രവേശിച്ചില്ലെങ്കിലും ശരി, ഒരുത്തന് പരിവ്രജനമാകാം എന്ന് പറഞ്ഞു. അതിനുവേണ്ടിയിട്ട് ഛാന്ദോക്യത്തിൽ നിന്ന് ഇതാ കൊണ്ടുവന്നു ത്രയോ ധർമ്മസ്കന്ധ. ഇന്നത്തെ തത്പ്രതിപാദനായ പ്രഭു ജൈവിന് പറയുന്നു, അവിടെ ഈ പരിവ്രജനം പറയുന്നില്ല. ജൈവിനി പരിവ്രജനത്തെ എതിർക്കുന്നതിനെന്താ പ്രധാനമായ കാരണം? അത് മുമ്പ് ചർച്ച ചെയ്തതാണ്. എന്താണ് കാരണം? ശ്രുതി പ്രമാണം അനുസരിച്ച്. എന്താണ് ശ്രുതി പ്രമാണം? യാവജ്ജീവശ്രുതി. യാവജ്ജീവം അഗ്നിഹോത്രം ജുഹൂയ കുറുവന്നേവേഹ കർമാണി ജീവിഷേദിച്ചതും സമാഹ. വെറുതെ ജൈമിനെ അഭിപ്രായം പറയല്ല നമ്മളെപ്പോലെ. അവിടെ ശ്രുതിയെ പ്രമാണമാക്കി പറയുന്നു. ശ്രുതിയിൽ ഇത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. മരണം വരെ, അതായത് അന്ത്യേഷ്ടി കർമ്മം വരെ അഗ്നിയെ ആശ്രയിച്ചാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഏതൊരു അഗ്നിയാണോ യാജ്ഞികൻ ആധാനം ചെയ്തത് ആ അഗ്നിയെ ആശ്രയിച്ചിട്ടാണ് അവസാനം തീ കൊളുത്തേണ്ടത് എന്നാ പറയുന്നു. അപ്പം അതുവരെ കർമ്മം ചെയ്തേ പറ്റൂ, അഗ്നിയെ സംരക്ഷിച്ചേ പറ്റൂ. അഗ്നിയെ ത്യജിക്കുക എന്നുള്ളത് വലിയ പാപം. ഇവിടെ അഗ്നിയായിരുന്നു പ്രധാനം. കർമ്മം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നി ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഈ പ്രവൃത്തി, അന്നത്തെ ഈ കർമ്മങ്ങളെല്ലാം നടന്നിരുന്നത് എന്താണ്? അഗ്നിയെ ആശ്രയിച്ചിട്ടാണ്. അന്നത്തെ ഏറ്റവും വലിയ ഒരു ഉപകരണം, ആയുധമാണ് അഗ്നി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ പ്രാചീനത. മനുഷ്യന്റെ പരിണാമത്തിൽ മനുഷ്യന് ഏറ്റവും വലിയ പരിവർത്തനം, പരിണാമം സംഭവിച്ചത് അതിന് ചരിത്രം പറയുന്ന എവിടെ മുതലാണോ? അഗ്നിയെ കണ്ടത് നേരത്തെ കണ്ട്, അഗ്നി ഉപയോഗിക്കാൻ പഠിച്ചത്. അഗ്നി ഉപയോഗിക്കാൻ പഠിച്ചതാണ് ഇത് പറയുന്നത്. പരിണാമ സിദ്ധാന്തത്തിൽ പറയും മനുഷ്യന് ഭയങ്കരമായൊരു മാറ്റത്തെ ഉണ്ടാക്കി. അവൻ്റെ പുരോഗതി അവിടെ മൂലം തുടങ്ങുന്നു. അപ്പോൾ ആ പുരോഗതിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ വൈദിക സംസ്കാരം എന്ന് പറയുന്നത്. അന്നത്തെ ഏറ്റവും വലിയ ആയുധമായിരുന്നു അഗ്നി. ആ അഗ്നി, അതുകൊണ്ട് സർവത്ര വേദത്തിൽ എവിടെ നോക്കിയാലും അഗ്നിയെ സ്തുതിക്കുക, അഗ്നിയെ സ്തുതിയാണ്. കാരണം അഗ്നിയെ ആശ്രയിച്ചിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അഗ്നിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ ധർമ്മമായിട്ടാണ് സ്വീകരിച്ചിരുന്നത് വൈദിക ധർമ്മത്തിൽ. അതാണ് അതിൻ്റെ പൗരാണികതയെ കാണിക്കുന്നത്, ആധുനികമല്ല എന്നുള്ളത്. അതിന് അതിൻ്റെതായ മേന്മയുണ്ട്, അതിൻ്റെതായ ന്യൂനതയുണ്ട്. എന്നുവെച്ചാൽ ന്യൂനത എന്ന് പറയുന്നത് ഇതാണ്, മനുഷ്യന് ഭൗതികമായ വിഷയങ്ങളിൽ ഇന്നത്തെ അറിവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അന്നറിവ് അതിൻ്റെ ശൈശവാവസ്ഥയിലായിരുന്നു എന്നൂടെ പറയേണ്ടി വരും. പിന്നെ അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ്? അഗ്നിയെ ആശ്രയിച്ചൊരു വൈദിക സംസ്കാര രൂപപ്പെട്ടു, അത് സംഭവിച്ചു. അതുകൊണ്ട് ജൈമിനി അതിനെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത്. അഗ്നിയെ ഇങ്ങനെ പറയുന്നു, അത് ഉപേക്ഷിക്കാൻ പാടില്ല. ഇനിയും അതിൻ്റെ പ്രമാണങ്ങൾ പറയും. അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ സന്യാസം എന്ന് പറയും. അന്നത്തെ രീതിയിൽ ഭാഷകാരൻ പറയുന്നു അത് തന്നെ. ഇനി പൂർവപക്ഷമായി ഇവിടെ ഭാഷകാരൻ ജൈമിനിയെ പൂർവപക്ഷമായി കൊണ്ടുവരികയാണ്. വാസ്തവത്തിൽ ജൈമിനി ഇതിനെ കുറിച്ച് നേരിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ജൈമിനിയ സൂത്രങ്ങളും കാര്യമായ ചർച്ച ചെയ്തിട്ടില്ല. ജൈമിനിയ സിദ്ധാന്തം മനസ്സിൽ വെച്ചുകൊണ്ട് ഭാഷ്യകാരൻ ജൈമിനിയെ പൂർവപക്ഷം ആക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് അത് പാടില്ല. കുറുവന്നേ വേഹ കർമാണി എന്നും മറ്റും പറഞ്ഞിരിക്കുന്നുണ്ട്. പരിവ്രജനം പാടില്ല എന്നാണ്. അതും മനസ്സിലാക്കണം, ഇന്നത്തെ സന്യാസത്തിന്റെ നിമിത്തങ്ങളല്ല എന്നുള്ളത്. അന്ന് ഒരൊറ്റ വിഷയത്തെ ആശ്രയിച്ചാണ്, അഗ്നിയെ ഉപേക്ഷിക്കണോ വേണ്ടേ. അഗ്നി ഉപേക്ഷിച്ച സന്യാസം, അഗ്നി ഉപേക്ഷിച്ചില്ലെങ്കിൽ കർമ്മം, ഈ രണ്ട് നിലപാടാണ് അന്ന് സന്യാസത്തിന് പ്രധാനമായിട്ടിരിക്കുന്നത്. അതിനാണ് ഇവിടുത്തെ ചർച്ച. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സന്യാസവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കുക. ഉദാഹൃതന്നത്തെ തത്പ്രതിപാദനായ പ്രഭുവന്തി. അതുകൊണ്ട് ഇതൊന്നും സന്യാസത്തിന് പ്രമാണമല്ല എന്നാണ് ജൈമിനി പറയുന്നത്. യഥ പരാമർശം, സൂത്രത്തിലതാണ് വാക്യം, പരാമർശം യേശു ശബ്ദേഷു ആശ്രമാന്തരാണ ജൈമിനി രാചാര്യോ മന്യത്തെ നവിധിം പറയുന്നു. ആ ഇങ്ങനെയുള്ള ചില സ്ഥലത്തിൽ എത്രയോ ധർമ്മസ്കന്ധ, മൂന്ന് കാര്യം ഇവിടെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ആശ്രമാന്തരത്തെക്കുറിച്ച് ഒന്ന് ആദ്യം പറയുന്നു ഗാർഹസ്ഥ്യം, അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം. പിന്നെ രണ്ടാമത് പറയുന്നു തപ വാനപ്രസ്ഥം. അവിടെയും ജൈമിനിക്ക് വലിയ വിരോധം വരേണ്ട കാര്യമില്ല, കാരണം അവിടെയും കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു, വിധിയുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മൂന്നാമത് വരുന്നത് നൈഷ്ഠിക, അവിടെയും ഉപാസനയും മറ്റും വിധിച്ചിരിക്കുന്നു, അതിനും കുഴപ്പമില്ല, അത്രമാത്രം അംഗീകരിക്കാൻ പറ്റും. പക്ഷെ അവിടെ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് അന്യമായ ആശ്രമങ്ങളെ വിധിച്ചിരിക്കുന്നു എന്നുള്ളത് ജൈമിനി അംഗീകരിക്കുന്നില്ല. അങ്ങനെ വിധിച്ചതും സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ പരിവർജനവും വിധിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇതിനെക്കുറിച്ച് പൂർവപക്ഷങ്ങളും സിദ്ധാന്തങ്ങളും ഇനി വരും. യഥ പരാമർശം യേശു ശബ്ദേഷു എത്രയോ ധർമ്മസ്കന്ധ തുടങ്ങിയ ശബ്ദങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്തിനെ ആശ്രമാന്തരാണ് ശ്രുതി എന്ന് പറയുന്നുണ്ട്. മറ്റാശ്രമങ്ങൾ, പല ആശ്രമങ്ങളെ കുറിച്ച് ജൈമിനി ഒരാചാര്യോ എന്ന വിധിയും മന്യത, അതിനെ ആശ്രമാന്തര വിധിയെന്ന് ജൈമിനി സ്വീകരിക്കുന്നില്ല, സന്യാസത്തെ സ്വീകരിക്കുന്നില്ല. കുത എന്തുകൊണ്ട് നഹ്യത്ര ലിംഗാദീനാം അന്യതമ ചോദനാശബ്ദം അസ്ഥി. ഇവിടെ വിധിയില്ല, ചോദനാശബ്ദ ശ്രുതിലിംഗവാക്യ പ്രമാണങ്ങളെന്നെല്ലാം പറയുന്ന മീമാംസകർ പറയുന്ന വിധിയെ സൂചിപ്പിക്കുന്ന ഒരു ശബ്ദമില്ല. അതാണ് പരാമർശം ജൈമിനി അചോദന എന്ന് പറഞ്ഞിരിക്കുന്നത്. ചോദനയും വിധിയില്ലാതെ ജൈമിനി ഒന്നിനെ അംഗീകരിക്കത്തില്ല. അങ്ങനെയല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അർത്ഥവാദം ലിംഗാദീന അന്യതമ ചോദനാശബ്ദ വസ്തി. മാത്രമല്ല അർത്ഥാന്തരപരത്വം യേശു പ്രത്യേക ലഭ്യത്തെ, അതിൻ്റെയൊക്കെ അർത്ഥവും വേറെയാണ്. അവിടെ പറയുന്ന ഓരോന്നിൻ്റെയും അർത്ഥം വേറെ വേറെയാണ്. അതെന്താണ് അത് പറയുന്നു? ഇത്രയോ ധർമ്മസ്കന്ധ ഇത്യത്ര തർവദേജ്ഞോ അധ്യയനം ദാനമിതി പ്രഥമ. ഒന്ന് അവിടെ പറയുന്ന ഇതാണ്, ഇത്രയോ ധർമ്മസ്കന്ധ എന്ന് പറയുന്നതിൽ ഒന്ന് ഇതാണ്, യജ്ഞം അധ്യയനം ദാനം. പിന്നെ രണ്ടാമത്തെ തപ ഏവ ദ്വിതീയ, രണ്ടാമത്തെ തപസ്. ഇവിടെ ആശ്രമമൊന്നും പറയുന്നില്ലല്ലോ. മൂന്നാമത് ബ്രഹ്മചാരി ആചാര്യകുലവാസി തൃതീയോ. മൂന്നാമത് ബ്രഹ്മചാരിയാണ്. ആ ബ്രഹ്മചാരി എന്ന് പറയുന്നത് ഉപഗുരുവാണ് ബ്രഹ്മചാരിയല്ല, ആചാര്യകുലത്തിൽ തന്നെ കഴിയുന്നവൻ, തിരിച്ചു പോകുന്നില്ല, അങ്ങനെ തന്നെ കഴിയുന്നവൻ ആണ് നൈഷ്ഠികൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവൻ സമാവർത്തനം നടത്തി തിരിച്ച് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നില്ല, അതുകൊണ്ടാണ് ആചാര്യകുലവാസി എന്ന് പറയുന്നത്. അത് ശരി. അത്യന്തം ആത്മാനം ആചാര്യകുലെ അവസാദയൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ആചാര്യകുലത്തിൽ തന്നെ ജീവിച്ച് മരിക്കുന്നവൻ, അവന്റെ ശവസംസ്കാരം അവിടെ തന്നെ നടക്കും. അവസാദയൻ ക്ഷയിപ്പിക്കുന്നവൻ തന്നെ മരണപര്യന്തം സദൃവിശരണഗത്യവസാദിനേഷ തന്നെ സ്വയം തന്നെ ക്ഷയിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു. തന്നെ സ്വയം തന്നെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവന് ആ ബ്രഹ്മചര്യത്തിൽ നിന്ന് വേറിട്ടൊരു ധർമ്മത്തെ അവൻ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അവൻ്റെ അന്ത്യം അവിടെ തന്നെ. അവനവന് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. അവൻ അങ്ങനെ ആചാര്യകുലത്തിൽ ജീവിച്ചും മരിക്കുന്നതുകൊണ്ട് അവന് പ്രയോജനമുണ്ട്. എന്താണോ ബ്രഹ്മലോകത്തിനെത്തിച്ചേരാം, ശ്രുതി തന്നെ ഉള്ളതാണ്. അത്യന്തം ആത്മാനം ആചാര്യകുലെ അവസാദയൻ ക്ഷയിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ പറയുന്നിടത്ത് പിന്നെ ആത്മഹത്യ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചാടി വീഴും. ആത്മഹത്യ ആ ഇത് ആത്മഹത്യയെ കുറിച്ചാണ് പറയും. ആത്മാവെന്ന് പറഞ്ഞാൽ ശരീരമെന്നും അർത്ഥമുണ്ട്. ശരീരത്തെ സ്വയം നശിപ്പിക്കുക, ക്ഷയിപ്പിക്കുക, അതിനെ എന്തു പറയുന്നു ആത്മഹത്യ. അല്ല, ആത്മാവിനാർക്കെങ്കിലും നശിപ്പിക്കാൻ പറ്റും? ഇല്ല. ശരീരത്തെ അവൻ നശിപ്പിക്കുന്നു എങ്ങനെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാനം അവസാദയൻ, ആത്മാനം അവസാദയൻ, എവിടെ അത് വേറെ അർത്ഥത്തിൽ, അത് വേറൊരർത്ഥത്തിൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ഇവിടെ ഗുരുവരത്തിൽ താമസിച്ചിട്ട് സ്വയം തന്നെ തന്നെ നശിപ്പിക്കരുത് എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന ഗുരുവരത്തിൽ താമസിച്ചുകൊണ്ട് തന്നെ ശരീരത്തെ നശിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഗൃഹസ്ഥാശ്രമത്തിൽ പോകുന്നുണ്ട്. ഇവിടെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ നാശമാണ്. അതുകൊണ്ട് ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ചാടി വീഴരുത്. അതിനുമ്പ് ഡിക്ഷണറി ഇവിടെ എടുത്ത് മറിച്ചെന്ന് നോക്കണം എന്താ ഇതിലൊക്കെ എഴുതിയിരിക്കുന്നതെന്ന്. കുറഞ്ഞ പക്ഷം അല്ലെങ്കിൽ വ്യാകരണം പഠിക്കുന്നത് ഷദ്ല് വിശരണഗതി അവസാദനിഷം എന്ന് പറയുന്ന ധാതു പഠിക്കുന്നു. ഇത് ഒരു വിവരമില്ലാതെ ചാടി വീഴരുത്. അപ്പോൾ അങ്ങനെ നശിപ്പിക്കുക എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അത് നശിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. എന്താ അവിടെ ആ ജീവിതം എന്ന് പറയുന്നത് ഒരു തപസ്സാണ്. ആ തപസ് ഏതു വരെ തുടരും? ശരീരനാശം വരെ അത് തുടരുന്നു. അതുകൊണ്ടാണ് അതിന് ആത്മഹത്യ എന്ന് പറയുന്നത്, ശരീരനാശം എന്ന് പറയുന്നത്. മറിച്ച് തന്നെ നശിപ്പിക്കരുതെന്ന് പറയുന്നത് എന്താണ്? ആശ്രമത്തിൽ ഗുരുകുലത്തിൽ, ആശ്രമം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും, ഗുരുകുലത്തിൽ ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട് കുശുമ്പും കുന്നായ്മയും തമ്മിലടി പാരവയ്പും ഒക്കെ ആയി സ്വയം നശിക്കരുത്. അങ്ങനെയാണ് ഗീതയിൽ പറയുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, നശിപ്പിക്കാനാണ്. രണ്ടും രണ്ടാണ്, രണ്ടായാലും ആത്മഹത്യയാണ്. ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ നശിപ്പിക്കുകയാണെങ്കിൽ അതും ആത്മഹത്യയാണ്, ഒരു സംശയമില്ല. അല്ല, ഇതാണെങ്കിലും ആത്മഹത്യയാണ്. ആദ്യത്തെ ആത്മാവിന് ആത്മാവിനെ തന്നെ നശിപ്പിക്കുകയാണ്. ഇതങ്ങനെയല്ല, ആത്മാവ് ശരീരമാണ്, ശരീരത്തെ നശിപ്പിക്കുന്നു. സർവ ഏതേ പുണ്യലോകാഭവന്തി. പക്ഷേ ഇവൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, നരകത്തിലല്ല പോകുന്നു. പിന്നെയോ ബ്രഹ്മചാരി പോകുന്നത് പുണ്യലോകത്തിലേക്കാണ്. അതിന് തടസ്സം മാത്രമേ ഉള്ളൂ. ഈ ശരീരം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ റോക്കറ്റ് വേഗത്തിൽ എത്തിച്ചേരുന്ന ഇവിടെ ആ പോകുന്ന വഴികളൊക്കെ ഇനി വിശദീകരിച്ച് പറയും ഭാഷകാരൻ തന്നെ. അതിന് ക്ഷണം കൊണ്ട് തന്നെ അവിടെ എത്തിച്ചേരും. കണ്ണടച്ച് തുറക്കുന്നതിനൊന്നും ഗുരുകുലത്തിൽ അങ്ങനെ നേരെ ചൊവ്വേ ജീവിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, നേരെ എവിടെ എത്തിച്ചേരും? പുണ്യലോകത്തിൽ എത്തിച്ചേരും. സർവേയേത്തെ, ഇനി ആദ്യം പറഞ്ഞ ഗൃഹസ്ഥനം അവിടെ തന്നെ എത്തിച്ചേരുന്നു. പക്ഷെ അവിടെ ഭാഷകാരം കൂട്ടിച്ചേർക്കും. അവിടെ ഗൃഹസ്ഥനെ സംബന്ധിച്ച് പഞ്ചാഗ്നി വിദ്യ പോലെയുള്ള ഉപാസനകൾ കൂടെ വേണം. വാനപ്രസ്ഥനാണെങ്കിൽ തപ, കൃച്ഛ ചാന്ദ്രായണാദി മനുസ്മൃതിയിലും മറ്റും വിധിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വായിച്ചിട്ട് അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ അധികാലം ഗുരുകുലത്തിൽ താമസിക്കേണ്ടി വരത്തില്ല, കാരണം ഭാഷകാരൻ തന്നെ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ തപസ് ചെയ്ത ചത്തുപോകും. അപ്പോൾ അതും ഒരു വഴിയാണ് തപസ്. അതും ഭാഷകാരൻ പറഞ്ഞു പരിവ്രാജകൻ തപസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട്, അതും ഭാഷകാരൻ തന്നെ പറയുന്നുണ്ട്, പരിവ്രാജകന് തപസ് പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്താണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും. പിന്നെ പരിവ്രജനമൊക്കെ അതോടുകൂടി തീരും. അതുകൊണ്ട് തപസ് പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. ഇന്ന് ഈ കഥകളൊന്നും അറിയാതെ ഓരോരോ ആശ്രമത്തിൽ വന്നിട്ട് ഓരോരോ തപസ്സുകളൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടോ അനുകരിച്ചോ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അവസാനം അൾസറും പിടിച്ച് ചികിത്സയും മരുന്നും ഒക്കെ ആയിട്ട് പിന്നെയുള്ള ജീവിതകാലം അതിൻ്റെ പറയുക. കഥയറിയാതെ ഓരോന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഗീത പഠിച്ചപ്പോഴേ തുടങ്ങി അന്നേ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം നല്ലവണ്ണം കഴിക്കണം, കഴിയുമെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണ്ടത്തെ കാലത്ത് പോലും ഭാഷകാരൻ പോലും പറഞ്ഞ് പരിവ്രാജകന് തപസ് പാടില്ല, ഭക്ഷണം നേരെ കഴിക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നതല്ല, അല്ലാത്തവരൊക്കെ അനുഭവിക്കുന്നുണ്ട്, അനുഭവിക്കുകയും ചെയ്യും. ഒന്നും അറിയാൻ വയ്യാതെ ഓരോന്ന് ചെയ്യുന്നു. എന്തൊക്കെ ആയിത്തീരും, എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നതാണ്. എല്ലാം അപകടത്തിൽ ചെന്ന് ചാടത്തേയുള്ളൂ. അപ്പോൾ എല്ലാവരും, ഇവർക്കെല്ലാവർക്കും, ഗൃഹസ്ഥനായാലും ശരി, നൈഷ്ഠിക ബ്രഹ്മചാരി ആയാലും ശരി, താപസ്സനായാലും ശരി, എല്ലാവരും പുണ്യലോകത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. ഇതി പരാമർശപൂർവം ആശ്രമാണ അനാത്യന്തിക ഫലത്വ സങ്കീർത്തിയ ആത്യന്തിക ഫലകതയാ ബ്രഹ്മ സംസ്കൃത സ്തുതി. ഇവിടെ ശ്രുതിയെ വ്യാഖ്യാനിക്കുകയാണ്. ഇങ്ങനെ മൂന്ന് ആശ്രമങ്ങളെ പരാമർശിച്ചിട്ട് പറയുന്ന എന്താണ്? ഇവർക്കാർക്കും ആത്യന്തികമായ ഫലമില്ല. പരാമർശപൂർവവും ആശ്രമാണാം അനാത്യന്തിക ഫലത്വം. ഇവർക്ക് ആത്യന്തികമായ ഫലം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണോ, ബ്രഹ്മലോകപ്രാപ്തിയെ ഭാഷകാരൻ ആത്യന്തിക ഫലമായി അംഗീകരിക്കുന്നില്ല. ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു പുണ്യലോകം എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകം. ആ, അത് പലരല്ലേ, ഒരാളല്ലല്ലോ. തേ പുണ്യലോകാഹ ഭവന്തി, ഓരോരുത്തർക്കും കിട്ടത്തില്ലേ? എല്ലാവരും എന്ത് ചെയ്യുന്നു? പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നു. അങ്ങനെ പരാമർശിച്ചിട്ട് ഭാഷ്യകാരൻ പറയുന്നു, ബ്രഹ്മലോകത്തിലെത്തിയാലും ആത്യന്തിക മോക്ഷം അല്ല, അനാത്യന്തിക ഫലത്വം സങ്കീർത്തിയ ആത്യന്തിക ഫലതയ ബ്രഹ്മസംസ്ഥത സ്തൂയത്തെ. സിദ്ധാന്തം തന്നെ, പക്ഷെ പൂർവക്ഷിയും എനിക്ക് ഇവിടെ വ്യാഖ്യാനത്തിൽ കുഴപ്പമൊന്നുമില്ല. അത് ശരിക്കും ഇതിനെ ഇനി രണ്ടു കൂട്ടരും വ്യാഖ്യാനിക്കും. ഇപ്പം ശ്രുതിയെ തന്നെ വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ. അത് ജൈമിനിക്ക് അനുകൂലമായി ജൈമിനിയും പറയും, അദ്വൈതിക്ക് അനുകൂലമായി അദ്വൈതിയും പറയും. എന്നിട്ട് അവസാനം പറയുന്നു എന്താണ്? ബ്രഹ്മസംസ്ഥോ അമൃതത്വമേതി ഇതി. ബ്രഹ്മസംസ്ഥൻ അമൃതത്വത്തെ പ്രാപിക്കുന്നു. ഇവിടെ ബ്രഹ്മസംസ്ഥ ശബ്ദം എന്ന് പറയുന്നത് ഭാഷകാര മേഖലയിലിരിക്കുന്നു പരിപ്രാജകൻ എന്ന. ബ്രഹ്മനിഷ്ഠനായ പരിപ്രാജകനാണ് എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ബ്രഹ്മചാരിയല്ല, ഗൃഹസ്ഥനല്ല, വാനപ്രസന്നമല്ല. അവൻ അമൃതത്വത്തെ എന്ന് വെച്ചാൽ അത് ആത്യന്തികമായ മുക്തിയെ പ്രാപിക്കുന്നു. ഇതെല്ലാം ഛന്ദോഗ്യത്തിൽ വ്യാഖ്യാനിച്ചാണ്, ഇവിടെ നോക്കിയാൽ വ്യക്തമാകും. ഇതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോഴാണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്തത് ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എല്ലാം നാല് തരത്തിലുള്ളത്. ഈ പറയുന്ന ആശ്രമങ്ങൾ പലതരത്തിൽ പല സ്മൃതികളിലും പറഞ്ഞിരിക്കുന്നു. കണ്ണു സ്മൃതിയെ ആണ് നമ്മൾ വിശദീകരിച്ചത്. നനു പരാമർശോപി ആശ്രമ ഗമ്യന്തേവ. അപ്പോൾ ഇവിടെ ഈ വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ഇവിടെ ആശ്രമങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത്. സത്യം ഗമ്യന്റെ അറിയാം, ശരിയാണ് അറിയാം. ആശ്രമങ്ങളെ കുറിച്ചിവിടെ ആശ്രമങ്ങൾ വെളിപ്പെടുന്നുണ്ട്. പക്ഷേ സ്മൃതി ആചാരാഭ്യാന്തു തേഷാം പ്രസിദ്ധർ ന പ്രത്യക്ഷശ്രുതി. ഇവിടെ ചില ആശ്രമങ്ങളെ പരാമർശിക്കുന്നുണ്ട്. പരാമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അർത്ഥം നേരിട്ടൊന്നും പറയുന്നില്ല. കാരണം ശ്രുതിയിൽ എന്താ പറഞ്ഞത്? ത്രയോ ധർമ്മസ്കന്ധാഹ. പിന്നീട് കുറച്ച് വിശദീകരണങ്ങൾ ആശ്രമങ്ങൾ അവിടെ. അതുമാത്രമല്ല ബ്രഹ്മസംസ്ഥോ അമൃതത്വമേരി പരിപ്രാജകനെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. പരിപ്രാജകനെ കുറിച്ച് പറയുന്നില്ലല്ലോ, അതൊന്നും പറയുന്നില്ല. പിന്നെ ഇതെല്ലാം പരിപ്രാജകനാണോ അതാണ് ഇതാണെന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു? സ്മൃതി ആചാരാഭ്യം, സ്മൃതികളിൽ നിന്നും മനസ്സിലാക്കുക. അതാണ് നേരത്തെ സ്മൃതി കണ്ണു സ്മൃതി എടുത്ത് വിശദീകരിച്ചു. ആചാരങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. മനുഷ്യരിങ്ങനെയൊക്കെ ആചരിച്ചിരുന്നു ഇത്തരത്തിലുള്ള സന്യാസം, ഗർഭസ്ഥവും. ഇന്നതൊന്നുമില്ല, ഒരു കാലത്ത് ഇതൊക്കെ ആചരിച്ചിരുന്നു. അപ്പോൾ അത് നശിച്ചുപോയി. അതിനുശേഷം ഇത് നശിച്ചു. അത് പിന്നെ ഇതാണ് പരിണാമത്തിൽ നാശങ്ങൾ ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. അതുകൊണ്ട് അത് നശിച്ചു പോകുന്നു. എന്നും ഇതൊന്നും നിലനിൽക്കത്തില്ല. പിന്നെ മറ്റൊന്ന് അത് നശിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ധർമ്മങ്ങളെല്ലാം ജാതികളിലാണ് നിലനിർത്തിയത്, ഓരോരോ ജാതികൾ. അപ്പോൾ ജാതി ധർമ്മങ്ങളെന്ന് പറയുന്നത് എന്നും നിലനിൽക്കത്തില്ല. കാലം കൊണ്ട് അതിനും മാറ്റം വരും. അപ്പോൾ എന്നും എന്നും സമൂഹത്തിൽ കാണുന്നത് എന്താണ്? കുറേ മൂല്യങ്ങളും അതിൻ്റെ ചുതിയും. ഇത് രണ്ടും എന്നും സമൂഹത്തിൽ കാണും. ഏത് കാലത്തും കാണും. എന്നുവെച്ചാൽ സത്യം അതും കാണും, കള്ളവും കാണും. ഇത് സമൂഹത്തിൽ എപ്പോഴും കാണുന്ന കാര്യങ്ങളാണ്. പക്ഷെ ജാതിധർമ്മങ്ങളൊക്കെ പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ അത് ജാതി ആശ്രയിച്ചുള്ളത് ഒന്നും അങ്ങനെ നിലനിൽക്കത്തില്ല. ജാതിധർമ്മമാണ് ത്രിവർണികന്മാർ വേദാധ്യയനം ചെയ്യണം. ജാതികളൊക്കെ പിന്നെ തുടർന്നു, പക്ഷെ വേദാധ്യയനം പോയി. അത് സ്വാഭാവികമായ അത്തരം ജാതിധർമ്മങ്ങളെല്ലാം കുലധർമ്മങ്ങൾ, ജാതിധർമ്മങ്ങൾ, കുലധർമ്മങ്ങളും ഉണ്ടായിരുന്നു. എന്താണ്, ഓരോരോ കുലത്തിനും ഓരോരോ തൊഴിൽ. അതെല്ലാം പോയി. ഇന്ന് കുലമനുസരിച്ചല്ല തൊഴിൽ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ കുലധർമ്മങ്ങളിൽ നിന്ന് ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പം എല്ലാ ധർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ജാതിക്ക് എന്ന് ചോദ്യം വരും. ഏത് ജാതിയാണ് ആ ധർമ്മം സ്വീകരിക്കേണ്ടത്? അധ്യയനം ധർമ്മമാണ് ഏത് ജാതിക്ക്? ഒരു തൊഴിൽ ധർമ്മമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ജാതിക്കാണ്? അപ്പം ധർമ്മം ജാതിയിലാണ് ഇവിടെ തീരുമാനിച്ചിരുന്നത് വളരെ കാലം. അതുകൊണ്ട് തന്നെ അതൊക്കെ നശിച്ചു പോയി. പിന്നെ എല്ലാ ജാതിക്കും പൊതുവായി പറയാമെന്നുള്ള എന്താണ്, ചിലത് മൂല്യങ്ങളാണ്, അത് പറയാം. അതും അങ്ങനെ തന്നെ അതിനും ചുതി സംഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇതൊക്കെ നിലനിന്നിരുന്നത് സ്മൃതികളുടെ കൂടെ. സ്മൃതികളാണ് ഇതിനൊക്കെ വ്യവസ്ഥ ചെയ്ത് പഴയ ഭരണഘടന ഇന്ന ജാതിക്ക് ഇന്ന ധർമ്മം എന്ന് വ്യവസ്ഥപ്പെടുത്തി. അപ്പോൾ ഇന്ന ഗൃഹസ്ഥധർമ്മം, രണ്ട് ധർമ്മങ്ങളാണ് മുമ്പ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? പ്രധാനമായിട്ടുണ്ടായിരുന്ന രണ്ട് ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? എപ്പോഴും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് വർണ്ണധർമ്മവും ആശ്രമവും. ആശ്രമധർമ്മമൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ചെറുതാണ് പറയുന്നത് വർണ്ണ ആശ്രമധർമ്മം. വർണ്ണധർമ്മം എന്ന് വെച്ചാൽ ജാതിധർമ്മം. ഒരു ജാതിയിൽ ജനിച്ചതുകൊണ്ട് അവൻ ചെയ്യേണ്ടി വരുന്ന ധർമ്മങ്ങളാണ് ജാതിധർമ്മം. പിന്നെ വരുന്ന ആശ്രമധർമ്മം. ഈ ജാതികൾക്കെല്ലാം ഉണ്ട് ആശ്രമങ്ങൾ. അതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മചര്യം, അത് ബ്രാഹ്മണ ജാതിക്കുമുണ്ട്, ക്ഷത്രിജാതിക്കുമുണ്ട്, വൈശ്യജാതിക്കുമുണ്ട് ഇത്. അപ്പോൾ അതുകൊണ്ട് അത് ഈ മൂന്ന് ജാതിക്കേ ഉള്ളൂ, നാലാമതില്ല. ഐകാശ്രമ്യം എന്നാണ്. കാരണം ശൂദ്രനില്ലാത്ത എന്തുകൊണ്ട് വേദാധ്യയനമില്ലാത്തതിനു പിന്നെ എന്താ ബ്രഹ്മചര്യം? ബ്രഹ്മചര്യമില്ല. പിന്നെ ഗൃഹസ്ഥാശ്രമൊക്കെ കണക്കാണ്. പിന്നെ സന്യാസത്തിലേക്ക് പോയാൽ ബ്രാഹ്മണന് മാത്രം. സന്യാസി പോയാൽ തല കാണത്തില്ല, ബ്രാഹ്മണന് മാത്രമെന്നുള്ളതല്ല, തല പോവും. അതാണ് നമ്മുടെ മഹത്തായ ഇതിഹാസം പഠിപ്പിക്കുന്നു. ഏത്? അവിടെ പറഞ്ഞിട്ട് നിർത്തികളെ, ഒരു എരിവും പുളിതൊക്കെ ഇരിക്കട്ടെ. രാമായണത്തിൽ പറയുന്നതാണ് ശൂദ്രൻ അങ്ങനെ ഏതെങ്കിലും തപോവൃത്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. രാമായണം വായിച്ചിട്ടുണ്ട്? അതെന്തായാലും വായിക്കത്തില്ല. വായിച്ചു തീർന്ന രാമായണം തുടക്കത്തിൽ വായിച്ചാ? തുടക്കത്തിൽ ബാലകാണ്ഡം നല്ല തുടക്കം. തുടക്കത്തിൽ പറയുന്നുണ്ട് രാമായണം എന്ന് പറഞ്ഞാൽ പൂർവ്വകാണ്ഡും ഉത്തരകാണ്ഡും കൂടെ ചേർന്നതാണ്. പലയിടത്തും വാൽമീകി ആവർത്തിച്ച് പറയുന്നുണ്ട്. അല്ല, പൂർവ്വകാണ്ഡം മാത്രമല്ല രാമായണം എന്ന് പറയുന്നു. രാമായണത്തിലുള്ള ഉത്തരകാണ്ഡ ഏതാ വാൽമീകി ഉദ്ദേശിക്കുന്ന? അതാ കണ്ട, അപ്പോഴേ ഒരു ചൂട് വരത്തുള്ളൂ. അതുണ്ട്, അത് സമ്മതിക്കാം. നമ്മുടെ അങ്ങനെ അത് തന്നെ. അപ്പോ അങ്ങനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് അവസാനം കുട്ടിയില്ലാതായി പോകും. പ്രക്ഷിപ്തം പ്രക്ഷിപ്തം എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞെടുത്തു കഴിഞ്ഞാ പിന്നെ അതിന് പ്രധാനമായി വേണ്ടത് ഈ പ്രക്ഷിപ്തവാദത്തിന്. അപ്പോ ഒന്ന് ഇപ്പോ അങ്ങനെ പ്രക്ഷിപ്തം എന്നൊന്ന് പറയണമെങ്കിൽ അത് ഇല്ലാത്ത സാധനം കിട്ടണം, എന്നാലേ പ്രക്ഷിപ്തം എന്ന് പറയാൻ പറ്റും. ഏത് ഗ്രന്ഥത്തെ സംബന്ധിച്ച്? ഇപ്പൊ കാളിദാസ കൃതികളില് പ്രക്ഷിപ്തമുണ്ട്. എന്തുകൊണ്ട്? ശ്ലോകങ്ങളില്ലാത്തതുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് എടുത്തു കാണിച്ചാലേ നമുക്ക് പ്രക്ഷിപ്തം എന്ന് പറയാൻ പറ്റും. മഹാഭാരതത്തിൽ പ്രക്ഷിപ്തം ഉണ്ട്, അപ്പോൾ എന്തുകൊണ്ട്? പല കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഒറിജിനൽ രാമായണം എന്ന് പറയുന്നത് വാൽമീകിയുടെ രാമായണം. അതിൽ ഏതൊക്കെയാണ് സൃഷ്ടിപ്തം, ഏതല്ല എന്നുള്ളതിന് വേണമെങ്കിൽ എന്ത് വേണം? ഇതൊന്നും ഇല്ലാത്ത രാമായണത്തെ എടുത്ത് കാണിക്കണം. എന്നാൽ ശരി, അങ്ങനെ എടുത്ത് കാണിക്കാൻ കഴിയാത്തിടത്തോളം കാലം പ്രക്ഷിപ്തം എന്ന് പറയാൻ പറ്റില്ല. മഹാഭാരതം മറ്റും എടുത്ത് കാണിക്കുന്നുമില്ല. പിന്നെ ഉണ്ട് രാമായണങ്ങൾ, അതാണോ എഴുത്തച്ഛൻ്റെ രാമായണവും തുളസീദാസന്റെ രാമായണവും ഒക്കെ. അതിനകത്തൊന്നും ഒരു ദോഷവുമില്ല. അവിടെയാണ് രാമൻ സാക്ഷാത് അവതാരമായിരിക്കുന്നു. അവിടെയൊന്നും ഒരിടത്ത് രാമൻ പറയത്തില്ല ഞാൻ ദൈവമല്ല എന്ന്. മറ്റൊരിടത്തൊക്കെ മറ്റുള്ളവർ പറയുകയാണ് രാമനോട്, അങ്ങ് ദൈവമാണ്. രാമൻ പറയുന്നത് ഞാൻ ദൈവമല്ല. ഈ രണ്ട് രാമന് രണ്ടുപേരാ, രണ്ടിനെ രണ്ടായി തന്നെ കാണണം. എഴുത്തച്ഛൻ്റെ രാമനും തുളസീദാസിന്റെ രാമനുമൊക്കെ ഒറിജിനൽ ദൈവമാണ്, ഒരു സംശയവും വേണ്ട. മറ്റിടത്ത് അങ്ങനെയല്ല. ഭഗവാൻ കൃഷ്ണൻ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഞാൻ ദൈവമല്ല എന്ന്? മറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. എന്താണോ അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശേഷിത മയാധ്യക്ഷേണ, എത്രയോ സ്ഥലത്ത് പറയുന്നുണ്ട് ഞാനാണ് ദൈവമെന്ന്. ഇത് വാൽമീകിയുടെ രാമൻ എന്താണ്, താൻ ദൈവമാണെന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഉറപ്പില്ല, ആത്മവിശ്വാസമില്ല. ഈ ബാലകാണ്ഡത്തിലെ ഒരു സർഗം തുടങ്ങി ഒരു ശ്ലോകം രാമനെ കുറിച്ച് രാമായണത്തിലെ കഥകൾ സാധാരണഗതിയിൽ വർണ്ണിച്ചിട്ട് പെട്ടെന്ന് അടുത്ത ശ്ലോകത്തില് വൈകുണ്ഠത്തില് ദേവന്മാരെല്ലാവരും കൂടി അതുണ്ട് അങ്ങനെയൊക്കെ പറയുന്നു. അതൊക്കെ ശൈലിയാണ്. ഒരുപാട് ഭാഗത്ത് എന്താണ് രാമന്റെ കഥ ഒരു മനുഷ്യന്റെ കഥ പോലെ പറഞ്ഞിട്ട് ഇടയ്ക്ക് അവിടെ എല്ലായിടത്തും എന്താണ് രാമനെ ദൈവമാക്കുന്നത് മറ്റുള്ളവരാണ്. രാമായണത്തിലെ രാമന്റെ ഒരു പ്രദേശങ്ങളിലും രാമൻ വലിയ കാര്യമൊന്നും പറയുന്നില്ല. അത് മാത്രമല്ല, രാമായണത്തിൽ മൊത്തം രാമനെ മറ്റുള്ളവർ ഉപദേശിക്കുകയാണ്, ലക്ഷ്മണ ഉപദേശിക്കുകയാണ്. ചേട്ടാ ഇതൊന്നും ശരിയല്ല, ശ്രീകൃഷ്ണനാണെങ്കിലോ ശ്രീകൃഷ്ണനെ മറ്റാരെങ്കിലും ഉപദേശിക്കുന്നുണ്ടോ? ശ്രീകൃഷ്ണൻ എല്ലാവരും ഉപദേശിക്കുകയാണ്. ഒരുപാട് അന്തരമുണ്ട്, ഉണ്ട്. അതാ പറഞ്ഞ് ശ്രദ്ധിച്ച് വായിക്കണം. രാമൻ കരയുമ്പോഴൊക്കെ ലക്ഷ്മണൻ ഉപദേശിക്കുകയാണ്, ഇത് ശരിയല്ല, ഇത് ഇങ്ങനെയൊന്നും കാണിക്കുന്നത് ശരിയല്ല, ഇത് സാധാരണ എല്ലാവർക്കും വരുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ പലരും ഉപദേശിക്കുന്നുണ്ട് രാമന് കാര്യമായിട്ട്. ഇനി ഉപദേശിക്കുന്നിടത്തൊക്കെ രാമൻ പറയുന്നത് ലൗകികമായ ന്യായങ്ങളാണ്. ഇപ്പൊ താരെ തന്നെ ഉപദേശിക്കുന്നു, എഴുത്തച്ഛൻ്റെ അല്ല. എഴുത്തച്ഛൻ്റെ രാമൻ എന്ന് പറയുന്നത് വലിയ വലിയ തത്വങ്ങളാണ് പറയുന്നത്. പരമാത്മാവാണ്, അതാണ്, ഇതാണ്, മറ്റിടത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. സാധാരണ മനുഷ്യനെ പോലെ സംസാരിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ വന്നിട്ട് സ്തുതിക്കും രാമനെ, ആണ് രാമത്തെ വരുന്നത്. അപ്പൊ ഇതൊക്കെ രണ്ടും രണ്ടാണ്. ഇതൊന്നും ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ മറ്റു രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ രാമായണത്തിലേക്ക് വന്നതെന്തിനാണ്? സന്യാസം. അവിടെ വരുമ്പോഴത്തേക്ക് ശംഭുവിന്റെ അടുത്ത് നിന്നിട്ട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. രാമന്റെ പ്രവൃത്തികളൊക്കെ അങ്ങനെയാണ്. നീ ഏത് വർണ്ണത്തിൽപ്പെടുന്നു? പറഞ്ഞു ഞാൻ ശൂദ്രനാണ്. പിന്നെ ബാക്കിയൊന്നും ചോദിക്കാനും നിന്നില്ല, ഒന്നും കേൾക്കാനും നിന്നില്ല, ഒറ്റ വിട്ട്. ഇതാണ് രാമായണത്തിൽ പറയുന്നത്. ഒരൊറ്റ ചോദ്യം, മറുപടി എന്ന് പറയുന്ന പ്രയോഗമാണ്. അല്ലാതെ ശൂദ്രനെ ഉപദേശിക്കുകയോ യാതൊന്നുമില്ല. രാമന്റെ ഈ പരിപാടികളല്ല, രാമായണത്തിലെ പരിപാടികൾ ഒരു തരത്തിലും നീതീകരിക്കാൻ വയ്യാത്തതാണ്. അതുകൂടെ പറഞ്ഞേക്കും. സീതയെ ഉപേക്ഷിക്കുന്നു. എന്തു പറഞ്ഞാൽ രാമൻ സീതയെ ഉപേക്ഷിക്കുന്നത് അറിയാമോ? എന്താ പറയുന്നുണ്ട്? അതാ പറയുന്ന രാമായണം വായിക്കണം. രാമായണം വായിക്കില്ല, പക്ഷെ എല്ലാവർക്കും രാമനെ കുറിച്ച് വലിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. സാധിപ്പിക്കാൻ വേണ്ടി ഞാൻ കാട്ടിലേക്ക് കൊണ്ടുപോകാം. അതൊക്കെ വേറെ സംഭവം. ഉപേക്ഷിക്കുന്നതിന് എന്ത് പറയുന്നു? ഇനി അടുത്ത് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞതിന്റെ പേരാണ്, ഒരേ ഒരു കാര്യമേ പറയുന്നുള്ളു. ഈ ലോകത്ത് ആരും ഇന്ന് വരെ അങ്ങനെ സ്വന്തം ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ടില്ല. ഒരു മനുഷ്യരും അങ്ങനെ പറഞ്ഞിട്ട് എന്താ പറയുന്നത്? എന്റെ കീർത്തി പോകും. എന്താ പറയുന്നത്? എന്റെ കീർത്തി നഷ്ടപ്പെടും. മനുഷ്യന് ഏറ്റവും വലുത് എന്താണ്? കീർത്തി. അതുകൊണ്ട് ഭാര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് രാമന് ശരിക്കും ബോധ്യമുണ്ട്, രാമന് ഉറപ്പുണ്ട്. പക്ഷെ എന്നാലും ഭാര്യ ഉപേക്ഷിക്കണം. എന്ത് ചെയ്തു? ഭാര്യ ഉപേക്ഷിച്ചില്ലെങ്കിൽ കീർത്തി നഷ്ടപ്പെടും. കീർത്തിയാണ് ഒരു മനുഷ്യന് ഏറ്റവും വലുത് എന്ന് പറയും രാമൻ. സംശയം ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്കുക. ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ വായിക്കണം. എന്റെ കീർത്തി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് ഉപേക്ഷിക്കുന്നു. അത് വേറെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യമില്ല അവിടെ. അതും രാമൻ വേറെടുത്തും പോയി ആലോചിക്കുന്നുമില്ല, സീത ഉപേക്ഷിക്കാമോ വേണ്ടയോ. അപ്പോ എന്താണോ, ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾ പറയുന്നു എന്താണ്, രാവണന്റെ കൂടെ കഴിഞ്ഞ സീതയെ ഇവിടെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു എന്ന് ചാരന്മാരുമെന്ന് പറഞ്ഞു. എന്താണ് അതും? ചാരന്മാരോട് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു എന്നാണ്. ഈ സാറിന് പറയുന്ന ഒരു രചകൻ പറഞ്ഞു എന്നൊക്കെ, അതൊന്ന് രാമായണത്തിൽ ഉള്ളതല്ല. രാമായണത്തില്ലാത്ത ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട് രാമായണത്തിൻ്റെ. അതൊക്കെ പിന്നുള്ള രാമായണങ്ങൾ പറഞ്ഞാണ്. ഇത് കേട്ട ഉടനെ രാമൻ തീരുമാനിച്ച എന്താണ്? എന്റെ കീർത്തി പോവും, സീതയെ താമസിച്ചിരുന്നു. അപ്പോ ലോകത്ത് ആരെങ്കിലും കീർത്തിക്ക് വേണ്ടി ഭാര്യയെ തിരിക്കും? ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ട്? അത് ഒരു കുറ്റവും ചെയ്തില്ല എന്ന് സ്വയം ബോധ്യമുള്ളത്. അപ്പൊ അങ്ങനെയുള്ള രാമൻ അവിടെയും എന്താണോ, ഒരു മനുഷ്യന്റെ, ഒരു സാധാരണ മനുഷ്യന്റെ ബുദ്ധിയാണ് കാണിച്ചത്. ഈശ്വരന്റെ ബുദ്ധിയാണോ? ഈശ്വരന്റെ എന്താ കീർത്തി? ഈശ്വരന് കീർത്തിയുടെ ആവശ്യമുണ്ട്? കീർത്തിക്ക് വേണ്ടി ഭാര്യ ഉപേക്ഷിച്ചു. ഇത് രാമായണത്തിലുള്ളതാണ് ഞാൻ പറയുന്നതല്ല. അങ്ങനെ പല കാര്യങ്ങളും പറയേണ്ടതൊക്കെ അവരുടെ സന്ദർഭം വരുമ്പോൾ പറയാം.